ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയ പാറിപ്പാറിയെന്നും എന്റെ കനവുകളിൽ വരവായി നീ ആയിഷ വരവായി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം ഴുകും പ്രിയമാം സന്ദേശവുമണയും ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ ഓവിടോ ആശകൾ കാണുവാൻ മോഹമാ ഒരു കാറ്റൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവുമണയും ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ ഓവിടോ ആശകൾ കാണുവാൻ മോഹമായി പൂവിന്റെ മാലിനെ മധുവാർന്നൊരു നറുതേൻ തുള്ളി പോ ആർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊരാ മുഖമെന്നെന്നും നീ അറിയൂ ആയിഷ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ വരവായി നീ ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര.